സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞത്. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ അത് അദ്വൈതം മാത്രമല്ല, അത് പല രീതിയിലുണ്ട്. അപ്പൊ ഇനി ദാർശനികമായി നോക്കിക്കഴിഞ്ഞാൽ അദ്വൈതം ഒഴികെയുള്ളവർ പറയുന്നത്, ഈ അദ്വൈതികൾ പറയുന്ന അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ഒരു ഹലൂസിനേഷൻ എന്നാണ് പറയുന്നത്. വെച്ചാൽ മറ്റുള്ളവർ അത് അംഗീകരിക്കുന്നില്ല, അല്ല സയൻസ് അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമല്ല, അദ്വൈതി പറയുന്നുണ്ട്. മറ്റുള്ളവരും ദാർശനികന്മാരാണല്ലോ, രാമാനുജനും മാധ്വനും, ഇവരാരും ഇത് അംഗീകരിക്കുന്നില്ല. അവരുടെ അഭിപ്രായത്തിൽ ഇതൊക്കെ എന്താണ്, ഒരു സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ അതൊരു സ്പിരിച്വൽ ഹാലൂസിനേഷൻ എന്ന് പറയാം. ആ രീതിയിലാണ് ഞാൻ പറയുന്നത്. ഒരുപാട് പേരുണ്ട് അവരാരും അംഗീകരിക്കുന്നില്ല. അതോടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോ ഒരു ഒരു ദാർശനികന്മാരുടെ ഒരു നിലപാടാണ്. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഹലൂസിനേഷൻ എന്നേ അവർ പറയത്തും. അദ്വൈതിയെ സംബന്ധിച്ച് അത് ഹലൂസിനേഷൻ അല്ല, അതാണ് സത്യം, അതാണ് പരമാർത്ഥം. ഈ വ്യത്യാസം മനസ്സിലാകും. അതുകൊണ്ടാണ് അതങ്ങനെ പറഞ്ഞത്. ഇനി അദ്വൈതം മാത്രമാണ് ശരി, ബാക്കിയുള്ളതൊന്നും ശരിയല്ല എന്നൊരു നിലപാടെടുക്കാൻ പറ്റില്ല ആർക്കും. എല്ലാവർക്കും അവരവരുടേതായ ശരിയുണ്ടല്ലോ. അപ്പൊ അദ്വൈതികളെ സംബന്ധിച്ച് അത് പരമാർത്ഥമാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അദ്വൈതം മാത്രമാണ് മനസ്സിലാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് അതാണ് പരമാർത്ഥം. എന്നെ സംബന്ധിച്ചിടത്തോളം അതും അത് അദ്വൈതിയെ സംബന്ധിച്ചുള്ള പരമാർത്ഥമായിട്ടേ ഞാൻ കണക്കാക്കൂ. കാരണം ഞാൻ അദ്വൈതവും അദ്വൈതം അല്ലാത്തതും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന എന്റെ തൊഴിൽ അതാണ്. എനിക്ക് ആരെങ്കിലും ഒരാളുടെ പക്ഷത്ത് നിൽക്കാൻ പറ്റില്ല. മനസ്സിലായ അതുമാത്രം ജീവിതത്തിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്കതാണ് പരമാർത്ഥ സത്യം എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ പറയുന്നതിന്. നമ്മൾ അതിനെ അതിനെ ആക്ഷേപിക്കുകയെന്നും ധരിക്കരുത്. കുറച്ചുകൂടെ വിശാലമായ അർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്, അല്ല അതിനെ മോശമാക്കുക എന്നുള്ളതല്ല. ഗുരു പറഞ്ഞതുപോലെ പല മത സാരവും ഏതും ആ ഒരു കഷ്ടപ്പാടിൽ മനസ്സിലാക്കും. പിന്നെ ഇമോഷൻസിനെ കുറിച്ച് ആണ് പറഞ്ഞത്. അത് പറയുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ഇമോഷൻസ് എന്ന് പറയുന്നത്? സാരം എഴുതി വായിച്ചതിലെല്ലാം വന്നു. അത് നമ്മൾക്ക് പൂർണമായും ഒഴിവാക്കേണ്ട ഒരു കാര്യമല്ല, കാരണം ഒഴിവാക്കാൻ പറ്റത്തുമില്ല. പലതും നമ്മളിൽ അൺകോൺഷ്യസായി സംഭവിക്കുന്നതാണ്. ഓരോ സെക്കൻഡും നമ്മൾ വികാരങ്ങൾ ഉണ്ടായി പോകുന്നുണ്ടെന്ന് നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാൻ പോലും കഴിയാത്തത് നമ്മളങ്ങനെ ഒഴിവാക്കും. ഒഴിവാക്കാൻ പറ്റത്തില്ല. പിന്നെ അധികമാകാൻ പാടില്ല. അവിടെയാണ് പ്രശ്നം വരുന്നത്. ഭയം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ്. വിഷാദം ഒന്ന് സങ്കടം വരുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് വിഷാദമായി മാറിക്കഴിഞ്ഞാൽ നമുക്കത് പ്രശ്നമാണ്. ഒരാനന്ദം ദോഷമൊന്നുമില്ല, പക്ഷെ ഹൈപ്പർ അനീമിയായി മാറിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഹൈപ്പർ അനീമിയ എന്ന് പറഞ്ഞാൽ എന്താണോ, കൺട്രോൾ ചെയ്യാൻ വയ്യാത്ത ആനന്ദം. ആനന്ദം വന്ന് പൊട്ടിപ്പോകുമെന്നൊക്കെ ഉള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് കുഴപ്പമാണ്. അതിനാണ് ഹൈപ്പർ അനീമിയ എന്ന് പറയുന്നത്. അവിടെ എന്തോ പ്രശ്നങ്ങളുണ്ട്, അവിടെ അത് വരാൻ പാടില്ല. ഒരു ആനന്ദം ദോഷമൊന്നും ഉണ്ടാവില്ല. എല്ലാത്തിനും ഒരു ലിമിറ്റ്, ഒരു പരിധി, അത് നല്ലതാണ്. എപ്പോഴും സന്തോഷമായിരിക്കും വളരെ നല്ല കാര്യമാണ്. മറ്റേ യൂഫോറിയ എന്ന് പറയും, യൂഫോറിയ എന്ന് വെച്ചാൽ ഇതങ്ങ് കൂടി കൂടി കൂടി കൂടി പോവുക. ചില സമയം അങ്ങനെ ഭയങ്കരമായ ആനന്ദത്തിലേക്ക് പോവുക, എപ്പോഴും അത് നിലനിൽക്കാതിരിക്കുക. പിന്നെ ചിലപ്പം അല്ലാത്ത ഒരു വിഷാദത്തിലേക്ക് പോവുക, ഇതൊക്കെയാണ് കുഴപ്പം. ഇത് ബാലൻസ് ചെയ്യുക. ഇതിനെ റെഗുലറൈസ് ചെയ്യുക, അല്ലെങ്കിൽ മാനേജ് ചെയ്യുക, അതാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ആ ഇമോഷൻസിനെ കുറിച്ച് മനസ്സിലാക്കി പിന്നെ ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ച് പറയുന്നത് എന്താണ്? ഒന്ന്, നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക. നമ്മുടെ ഉള്ളിൽ പ്രകടമായി വരുന്ന വികാരങ്ങളെപ്പോലും നമ്മൾ അറിയാതെ നമ്മൾ കടന്നുപോകും, അത് പാടില്ല. അത് നമ്മുടെ ഇമോഷൻസ് മനസ്സിലാക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവന്റെ ഇമോഷൻസും മനസ്സിലാക്കുക. ഇത് രണ്ടും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തിന്? നമുക്ക് കമ്മ്യൂണിക്കേഷൻ അത് ആവശ്യമാണ്. അപ്പോൾ ഞാൻ എന്റെ ഇമോഷൻസിനെ മനസ്സിലാക്കുന്നത് പോലെ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവന്റെ ഇമോഷൻസിനെയും മനസ്സിലാക്കും. പിന്നെ അതിനെ റെഗുലറൈസ് ചെയ്യണം. എന്നുവെച്ചാൽ അതിന്റെ വ്യാപ്തി മനസ്സിലാക്കണം. ഇത് ഈ സമയത്ത് ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ എന്ന് മനസ്സിലാക്കണം. വികാരങ്ങളെ അത് എത്രമാത്രം ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കുക, അതാണ് അതിന്റെ റെഗുലറൈസ് ചെയ്യുക, മാനേജ് ചെയ്യുക. പിന്നെ നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും എല്ലാം ആ വികാരങ്ങളെ വളരെ ഫലപ്രദമായി ഉപയോഗിക്കുക, അതാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ പ്രധാനമായി ഇത് വേണ്ടി വരുന്നത് കമ്മ്യൂണിക്കേഷനാണ്, മറ്റുള്ളവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. അതിലൊരു പ്രധാനമായ കാര്യം പറയുന്നു, ഇമോഷണൽ ഇന്റലിജൻസ് ഒരു പ്രധാനമായ കാര്യം പറയുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ഓണസ്റ്റ് ആയിരിക്കുക, ട്രാൻസ്പേരൻസി ഉണ്ടായിരിക്കുക, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തിനാണ് എന്താ ഇതിന്റെ ആവശ്യം? എന്താ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മള്? നല്ല ബന്ധം തന്നെ. എന്നാലും അത് പ്രധാനമായിട്ട് വേണ്ടത് എന്താണ്? അല്ല, ഇത് സ്വന്തം കാര്യം, സ്വന്തം അത് വേണം. മറ്റുള്ളവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ ഓണസ്റ്റ് ആയിരിക്കുക, ട്രാൻസ്പേരൻസി ഉണ്ടായിരിക്കുക, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കുക. ഇത് വേണം. എന്തിന്? ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യുന്നതിന്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ വേറെ ആളുമായിട്ട് ഇടപെടുമ്പോൾ എന്താണ് ഇത്? ഒരു വ്യക്തിയുടെ കാര്യം പറയുകയല്ല, രണ്ട് വ്യക്തികൾ പരസ്പരം ഇടപെടുമ്പോൾ പരസ്പരം എന്ത് ചെയ്യണം? ട്രസ്റ്റ് ഉണ്ടായിരിക്കണം അവിടെ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ട്രസ്റ്റ് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആയിരിക്കും. അതെന്തിന്റെ ബേസിലായിരിക്കണം? ഈ പറയുന്ന ഓണസ്റ്റിയോ ഇത് ഉണ്ടായിരിക്കണം. ഓണസ്റ്റി എന്ന് പറഞ്ഞാൽ സത്യസന്ധത ഉണ്ടായി. ഇത് വളരെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മള് പ്രത്യേകിച്ച് ഈ സ്വാമിമാരുടെ ഇടയിൽ, ഞാനീ സ്വാമിമാരുമായിട്ട് ഇടപെട്ടപ്പോഴാണ് ഒരുപാട് കള്ളത്തരങ്ങൾ പഠിച്ചത്. എന്റെ നാട്ടിൽ ജീവിച്ചപ്പോഴോ എന്റെ പുറം ലോകത്ത് ജീവിച്ചപ്പോഴോ ഒന്നും എനിക്ക് അതിന്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല. പ്രത്യേകിച്ച് ശിവേരി വന്നു ഇവിടെ ചില സ്വാമിമാരൊക്കെ ബന്ധപ്പെട്ടപ്പോഴാ ഇവര് പഠിപ്പിക്കുന്ന എന്താണോ, നിങ്ങളെ മറ്റുള്ളവരാക്രമിക്കും, പരാജയപ്പെടുത്തും, കീഴ്പ്പെടുത്തും, അതൊക്കെ ഒഴിവാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചാണക്യസൂത്രം ഉണ്ടായി. ഇതാണ് ഇവിടെ പഠിപ്പിച്ചത് ആദ്യം ഞങ്ങളെ. ഇതൊരു വലിയ അപകടവും അബദ്ധവുമാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് ചാണക്യ സൂത്രമാണ് ഉപയോഗിക്കണെങ്കിൽ നിങ്ങൾ എന്റെ അടുത്ത് എന്ത് ഉപയോഗിക്കും? പരസ്പരം ഒരിക്കലും വിശ്വസിക്കില്ല. ഒരിക്കലും നമ്മുടെ ഇടയിൽ ഒരു ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യത്തില്ല. പുതിയ അപകടകരമായി ഇത് ഒരിക്കലും സന്യാസാശ്രമങ്ങള് സ്വാമിമാര് ഇത് ഇങ്ങനെ പഠിപ്പിക്കാൻ പാടില്ല. ആദ്യം നമ്മൾ ഇതൊക്കെ പഠിപ്പിക്കുമ്പോൾ ഇതാണ് ശരിയെന്ന് വിചാരിച്ചു. എന്താണ് നമ്മളോട് പറഞ്ഞെന്താണ്? ചുറ്റുപാടും മുഴുവൻ നമ്മുടെ വൈറസുകളെ പോലെ ആൾക്കാർ ആക്രമിക്കാൻ നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ എങ്ങനെ പെരുമാറണം ആൾക്കാരുടെ അടുത്ത്? ചാണക്യ തന്ത്രം ഉപയോഗിച്ച് എന്നാലേ നമുക്ക് ജയിക്കാൻ പറ്റും. ഇവിടെ ജയമല്ല ഇവിടുത്തെ ആവശ്യം എന്ന് പറയുന്നു. എന്താണ് സന്യാസത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മള് ആരെങ്കിലും ജയിക്കുകയോ ആരോടെങ്കിലും തോക്കുകയോ ഒന്നും അല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് പരസ്പരമുള്ള ട്രസ്റ്റാണ്. അത് ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അവിടെ ഈ ക്രൂക്കഡ്നെസ് കണ്ണിങ്നെസ് കൊണ്ട് നമ്മൾ വിജയിക്കാൻ പോയി കഴിഞ്ഞാൽ അവസാനം എവിടെ ചെന്ന് വീഴും? പരാജയത്തിന്റെ പടുമുഴി പോയി വീഴും. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. അപ്പൊ അതൊന്നും ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. ഇനി പരാജയപ്പെട്ടില്ലെങ്കിൽ തന്നെ അത്തരം വിജയങ്ങൾക്ക് എന്താണ് ഒരു മൂല്യം ഉണ്ടായിരിക്കത്തില്ല. അത്തരം വിജയങ്ങൾ ഒരിക്കലും എത്തിക്കലായിരിക്കത്തില്ല. എത്തിക്കലെന്ന് പറഞ്ഞ ധാർമ്മികത ഉണ്ടായിരിക്കത്തില്ല. ഇതൊക്കെ ഇവര് ഈ സ്വാമിമാരൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എങ്ങനെയെന്നറിയാം? ഈ ആത്മീയത പഠിച്ച് തന്നെയാണ് ഇവർ വഷളാവുന്നത്. അല്ല, പുറം ലോകം പഠിപ്പിക്കുന്നതല്ല. മനസ്സിലായോ? അപ്പോ ഉദാഹരണം, ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. മഹാഭാരതം വായിക്കുന്നു. അവിടെ ഒരു യുദ്ധ സന്ദർഭമാണ്, പാണ്ഡവരും കൗരവരും തെറ്റ്. അപ്പൊ പാണ്ഡവരെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന കഥാപാത്രം ഒരുപാട് കള്ളത്തരങ്ങൾ ചെയ്യുന്നു. ഇല്ലേ, ശ്രീകൃഷ്ണൻ ചെയ്യുന്ന മുഴുവൻ എന്താണ്? തരികിടകളാണ്. കള്ളങ്ങൾ പറയുക, മറ്റുള്ളവർ കൊണ്ട് കള്ളങ്ങൾ പറയുക. അപ്പൊ ഇത് കണ്ടിട്ട് നമ്മുടെ ദൈനംദിന സാധാരണ ജീവിതത്തിന് ഇതുപോലുള്ള കള്ളത്തരങ്ങൾ ചെയ്ത് ജയിക്കണം എന്നൊരു ധാരണ ആൾക്കാരുടെ മനസ്സിലുണ്ടാവും. അപ്പോ ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഒരു സന്യാസി സമൂഹത്തിൽ തന്നെ കുറച്ചുപേര് കൂടെ 10-50 പേരോ ഉണ്ട് ഈ സമൂഹത്തിൽ തന്നെ. ഇവിടെ ഒരാളിനും വേറൊരാളിനും വിശ്വാസമില്ല. ആണോ അല്ലേ? പരസ്പര വിശ്വാസമില്ലാത്ത ഒരു സമൂഹമാണ്. കാരണം ഓരോരുത്തരും വിചാരിക്കുന്ന അവൻ എനിക്ക് പാര വയ്ക്കും, അവൻ വിചാരിക്കുന്ന അവന് പാര വയ്ക്കും. ആണോ അല്ലയോ? അപ്പോ പരസ്പര വിശ്വാസമില്ലാത്ത ഒരു മത്സരമാണ് നടക്കുന്നത്. അതിന് കാരണം ഇത്തരം പാഠങ്ങളാണ്. ഈ ഹോണസ്റ്റി, ഈ പിന്നെ ഹോണസ്റ്റിയും ട്രാൻസ്പെറൻസിയും സ്ട്രേറ്റ് ഫോർവേഡ്നെസ്സും ഇല്ലെങ്കില് ഇത് ഇതൊരു ഗുണം ക്വാളിറ്റി ഉണ്ടെങ്കില് ഹെൽത്തി മൈൻഡ് ഉണ്ടാവും. ആ ഹെൽത്തി മൈൻഡ് ഇതാണ് വളർത്തിയ ബിൽഡപ്പ് ചെയ്യേണ്ട ക്വാളിറ്റീസ്. ഇതൊക്കെയാണ് അപ്പൊ ശ്രീകൃഷ്ണൻ കാണിച്ച തരിയുടെ അല്ല നമ്മുടെ നിത്യജീവിതത്തിലാണെങ്കിൽ അവിടെ പിന്നെ എന്താണെന്ന് പറയാം? അവിടെ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ആ അവിടെ അധർമ്മമല്ലോ സ്വാമിജി. അധർമ്മവും മണ്ണാങ്കട്ടി ഒന്നും ഇല്ല. അതൊക്കെ നിങ്ങളെ തെറ്റായി പഠിപ്പിച്ചു വെച്ചിരിക്കുന്നതാണ്. മനസ്സിലായോ? അതൊക്കെ പുരോഹിത വ്യാഖ്യാനങ്ങളാണ്. ഈ പുരോഹിതന്മാരെന്ന് പറയുന്നത് അവരുടെ പണിയെന്ന് പറയുന്നത് ഈ ബാക്കിയുള്ള സാമാന്യ മനുഷ്യരെ കുട്ടികളാക്കുന്ന പരിപാടിയാണ്. അവരാദ്യം പറഞ്ഞ് സ്വർഗവും നരകവും ഉണ്ടെന്ന് പറഞ്ഞ് ജനങ്ങളെ മര്യാദ പഠിപ്പിച്ച് എന്തിനു വേണ്ടി? ഈ സമൂഹത്തെ അവരെ കയ്യിൽ ഒതുക്കാൻ വേണ്ടിട്ട്, നിയന്ത്രിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞ് ഞങ്ങള് ബ്രഹ്മമാണ്, ഞങ്ങൾക്ക് അതറിയാം ഇതറിയാന്ന് പറഞ്ഞ് വീണ്ടും അവരെന്ത് ചെയ്തു, ആൾക്കാരെ പറ്റിച്ചു. ഇതൊക്കെ പൗരോഹിത്യ കുതന്ത്രങ്ങളുടെ ഭാഗമായിട്ട് ഇവർ അവതരിപ്പിച്ച കാര്യങ്ങളാണ്. മറ്റുള്ളവരുടെ ബഹുമാനവും ആദരവും വിശ്വാസവും ഒക്കെ പിടിച്ചു പറ്റുന്ന എന്തിനു വേണ്ടിയിട്ട്? അവരെ നിയന്ത്രിക്കാനും അവരെ ചൂഷണം ചെയ്യാനും വേണ്ടിയിട്ട്. അത് ഈ പള്ളിയിലെ അച്ഛന്മാരായാലും ശരി, മുല്ലമാരായാലും ശരി, ഈ സ്വാമിമാരായാലും ശരി, എല്ലാം കണക്കാണ്. ഇമാരും തമ്മിൽ ഒരു വ്യത്യാസമില്ല. ഇവരെല്ലാം ഇതാ ചെയ്യുന്നു. മനസ്സിലായോ? പൗരോഹിത്യ തന്ത്രമാണ്. ഇപ്പൊ ഇനി മഹാഭാരതത്തിലേക്ക് വരാം. അവിടെ എന്താ? അതൊരു യുദ്ധരംഗമാണ്. യുദ്ധരംഗത്തിൽ രണ്ട് പാർട്ടി നിൽക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യണം. അവിടെ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. എന്താണ്? ഒന്നുകിൽ താൻ കൊല്ലണം, അല്ലെങ്കിൽ താൻ കൊല്ലപ്പെടും. ഇപ്പൊ രണ്ടു കൂട്ടരുടെയും പ്രധാനമായ ആവശ്യം എന്ന് പറഞ്ഞ ആദ്യം സ്വന്തം ജീവൻ രക്ഷിക്കുക, പിന്നെ ജയിക്കുക. സ്വന്തം ജീവൻ രക്ഷിച്ചിട്ടല്ലേ ജയിച്ചിട്ട് കാര്യമുള്ളൂ. ചത്തിട്ട് ജയിച്ചിട്ട് വല്ല ആർക്കാ നേട്ടം? അപ്പൊ അവിടെ രണ്ട് ചോയ്സേ ഉള്ളൂ. ഒന്നുകിൽ താൻ മരിക്കുക, അല്ലെങ്കിൽ അവൻ മരിക്കുക. ഒന്നുകിൽ താൻ അവനെ കൊല്ലുക, അല്ലെങ്കിൽ അവൻ എന്നെ കൊല്ലുക. ഈ രണ്ടിലും തീരുമാനിക്കേണ്ട സന്ദർഭമാണ് നേരിട്ടുള്ള യുദ്ധം എന്ന് പറയുന്നത്. വാളും കുന്തും ഒക്കെ ഉപയോഗിച്ച് അങ്ങോട്ടും വെട്ടിയും കുത്തിയും ചെയ്യും. അങ്ങനെ ഒരു സന്ദർഭത്തിൽ തന്റെ ജീവനെ രക്ഷിക്കാൻ വേണ്ടിയും തന്റെ ശത്രുവിനെ കൊള്ളാൻ വേണ്ടിയിട്ടും എന്ത് കളത്തിലും ഒരാൾ കാണിക്കും. കാരണം ജീവൻ വലുതായതുകൊണ്ട് അത് കേവലം ആ യുദ്ധരംഗത്തേക്ക് മാത്രമുള്ളതാണ്. പക്ഷെ അതും കാണിക്കാൻ പാടില്ല എന്നാണ് അന്നത്തെ എത്തിക്സ് പോലും പറയുന്നത്. യുദ്ധത്തിൽ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അനുസരിച്ച് ചെയ്യുന്ന യുദ്ധത്തിന് ധർമ്മയുദ്ധം എന്ന് പറയും. ഇന്നും അങ്ങനെയാണ്. യുദ്ധത്തിന് നിയമങ്ങളുണ്ട്. നിയമങ്ങൾ അനുസരിച്ച് യുദ്ധം ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ ഇത് ഈ യുദ്ധത്തിൽ അത് വിജയിക്കത്തില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നേരിട്ട് ഏറ്റുമുട്ടുമ്പോ ഈ കൊല്ലപ്പെടാനുള്ള സാധ്യതയും കൊല്ലാനുള്ള അവസരവുമുണ്ട്. കൊല്ലാനുള്ള അവസരം എന്ന് വെച്ചാൽ ശത്രുവിനെ കൊല്ലാനുള്ള അവസരം എനിക്കുണ്ട്. പിന്നെ അതേസമയം ശത്രുവിന്റെ കൈ കൊണ്ട് മരിക്കാനുള്ള സാധ്യത എനിക്കുണ്ട്. അപ്പൊ തന്നെ രക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഏതറ്റം വരെയും പോവും ജീവൻ രക്ഷിക്കാൻ വേണ്ടി. അതാണ് യുദ്ധത്തിൽ അന്ന് ഈ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന കഥാപാത്രം കാണിച്ചു കൂട്ടിയ പരിപാടികളല്ല. അത് വെറും ഒരു സാഹിത്യകാരന്റെ ഭാവനാ സൃഷ്ടിയാണ്. അത് കേവലം യുദ്ധരംഗത്ത് പോലും അത് എത്തിക്കലല്ല, എത്തിക്കൽ വാറല്ല. പിന്നെ അങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. മനുഷ്യന്റെ സാധാരണ ജീവിതത്തിൽ അതുപോലെ ക്രൂക്കട്നസ് കാണിച്ച് ജയിക്കണമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ആശ്രമങ്ങളുടെ സ്വാമിമാരൊക്കെ പഠിപ്പിക്കുന്നത് ചാണക്യതന്ത്രം കൊണ്ടെന്നൊക്കെ പറയുന്നത് വലിയ അപകടകരമായ കാര്യമാണ്. ചുവരിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഈ അടിപിടിയൊക്കെ ഉണ്ടായത് ഇവിടെ ചാണക്യതന്ത്രം പഠിപ്പിച്ചുകൊണ്ടാണ്. ഇന്നും അങ്ങനെ വേണം എന്ന് കരുതി ഇന്ന മൂഢൻ സ്വാമിമാർ കിഴങ്ങന്മാരിവിടെ ഉണ്ട്, ഇതിനകത്തുണ്ട്, ഇന്നുമുണ്ട്. നമ്മൾ ക്രൂക്കഡായാലേ നമുക്ക് നിൽക്കാൻ പറ്റൂ, നമ്മളൊരിക്കലും സ്ട്രെയിറ്റ് ഫോർവേഡ് ആകാൻ പാടില്ല. അങ്ങനെ ഒരാൾ ചിന്തിച്ചാൽ മറ്റവനും ചിന്തിക്കും, എല്ലാവനും ചിന്തിക്കും. എന്നിട്ട് ഇവന്മാരെല്ലാം എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? പരസ്പരം പാര പണിഞ്ഞുകൊണ്ടേ ഒരുത്തന് സമാധാനം കിട്ടത്തില്ല. ഇവിടെ ഇതിന്റെയൊക്കെ ഉസ്താദുമാരാണ് ഇവിടെ. ഇത് തന്നെ പറയുന്നു. ഞാന് വായിച്ചിട്ടില്ല, എന്നാലും ഇതായിരിക്കും പറയുന്നു. അല്ല, ഓഷോയുടെ കാഴ്ചപ്പാട് അങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ പറയുന്ന ബുക്ക് ഞാൻ വായിച്ചിട്ടില്ല. അതിന് അല്ല, എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുള്ളത് ഈ പ്രീസ്റ്റ്ഹുഡ് എന്ന് പറയുന്നത് തന്നെ എന്താണ് മറ്റുള്ളവരെ ചതിക്കാനും വഞ്ചിക്കാനും വേണ്ടിയുള്ള ഒന്നാണ്. പക്ഷെ പൊളിറ്റിക്സ് എന്ന് പറയുന്ന അതിന് വേണ്ടിയിട്ടുള്ളതല്ല. അപ്പൊ രണ്ടുപേരും ഈക്വലൈസ് ചെയ്യാൻ പാടില്ല. എങ്ങനെ പ്രീസ്റ്റിനെയും പൊളിറ്റീഷ്യൻസിനെയും ഈക്വലൈസ് ചെയ്യാൻ പാടില്ല. കാരണം പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. അതൊരു സൊസൈറ്റിയെ ബിൽഡപ്പ് ചെയ്യുന്നതിന് പൊളിറ്റിക്സിന് ഒരുപാട് സ്ഥാനമുണ്ട്. എത്തിക്കൽ പൊളിറ്റിക്സ് അങ്ങനെ ഒന്നുണ്ട്. എത്തിക്കൽ പ്രീസ്റ്റ്ഹുഡ് അങ്ങനെ ഒന്നില്ല. മനസ്സിലായോ? എന്തുകൊണ്ടില്ല? എന്തുകൊണ്ടാണ്? കാരണം എന്താണെന്ന് വെച്ചാൽ അവര് പറയുന്ന ബേസിക്കായി പറയുന്ന ഐഡിയോളജി തന്നെ പറ്റിപ്പാണ്. എന്താണ്? സ്വർഗമുണ്ട്, നരകമുണ്ട്. ഈ പറയുന്ന തന്നെ എന്താണ് ആൾക്കാരെ പറ്റിക്കുന്നതല്ല. ഇവർക്കും എല്ലാം ഉറപ്പുണ്ട് സ്വർഗവും നരകവും. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എങ്ങനെയല്ല, പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു നേഷൻ ബിൽഡപ്പ് ചെയ്യുന്നതിന് അവര് രൂപീകരിക്കുന്ന നയങ്ങളും പരിപാടികളുമാണ്. അതിനകത്ത് മാനിപ്പുലേഷൻ വരുമ്പോഴാണ് അത് ദോഷമായി തീരുന്നത്. അല്ല, പൊളിറ്റിക്സ് ഇല്ലാതെ ഒരു രാജ്യത്തിനും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഒരു തരത്തില് ഇറ്റ് ഈസ് നോട്ട് പ്രൂഫ് ബട്ട് മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ആർ ക്രിസ്ത്യൻസ് അത് ഒന്ന് സമ്പത്ത്, ഒന്ന് സമ്പത്ത്, ഏറ്റവും പ്രധാനം എന്ന് പറയുന്ന വെൽത്ത് ഒന്ന്. രണ്ടാമത് ഈ പ്രീസ്റ്റ്ഹുഡ് എന്ന് പറയുന്നത് നിലനിന്നു തന്നെ എന്താണ് ഈ പറയുന്ന ക്രൂക്കഡ് പൊളിറ്റിക്സിലൂടെയാണ്, ക്രൂക്കഡായിട്ടുള്ള പൊളിറ്റിക്സ്. അപ്പോൾ അതിലൂടെ അത് നിലനിർത്തി. എന്ന് വെച്ചാൽ പോപ്പുമാരെല്ലാം എന്ത് ചെയ്തു? രാജാക്കന്മാർ പോപ്പുമാരായി, പോപ്പുമാർ രാജാക്കന്മാരായി, അവർ ഭരിച്ചു. ഇങ്ങനെയുള്ള ഒരുപാട് ക്രൂക്കഡായ പൊളിറ്റിക്സ് അതിൽ വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് അധികാരം ഉപയോഗിച്ച്, വെൽത്ത് ഉപയോഗിച്ച്, അങ്ങനെയുള്ള ടാറ്റിക്സുകൾ ഉപയോഗിച്ച് അവരെന്ത് ചെയ്തു? മതത്തെ വളർത്തി. അതിനുവേണ്ടിട്ട് ഒരുപാട് ചതിയും കണ്ണുമൊക്കെ പ്രയോഗിച്ചു. അത് എന്താണ്, ക്രിസ്ത്യാനിറ്റിക്ക് മാത്രമല്ല ഇസ്ലാമിസവും അങ്ങനെ തന്നെയാണ്. ഇസ്ലാമിസ്റ്റുകളും അതിന് ചെയ്ത്, അവരും ചെയ്തിട്ടുണ്ട്. ഒരുപാട് കള്ളത്തരങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ പൊളിറ്റിക്സ് എന്ന് പറയുന്ന അങ്ങനെ ഒരു മോശ സബ്ജക്റ്റ് അല്ല. അതിൽ ഇടപെടുന്ന ആൾക്കാർ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്. Their own survival and aiming for politics. Selfishnessum, power, greedinessum. ഒക്കെ വരുമ്പോഴത്തേക്ക് അതിലൊരുപാട് ദോഷം വരും. അപ്പൊ പൊളിറ്റീഷ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാവരും ആക്ഷേപിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഈ പ്രീസ്റ്റ്ഹുഡിന്റെ ബേസിക് പ്രിൻസിപ്പിൾ തന്നെ എന്താണ്? സ്വർഗവും നരകവുമാണ്. അത് തന്നെ പോയില്ലേ? ഇല്ലാത്ത കാര്യമില്ല അവർ പറയുന്നു. അതിന് അവരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ തന്നെ അത് അന്ധമായ വിശ്വാസമല്ലേ? ജനങ്ങളെ വഴിതെറ്റിക്കുകയല്ലേ? അവർ രണ്ടിനും ഒരുപോലെ കാണാൻ പറ്റി. ഓഷോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ടിനും രണ്ടായിട്ടാ കാണുന്നു. അപ്പോ എന്താണ് ഈ എത്തിക്കലായിരിക്കുക, എന്താണ് ഇമോഷണൽ ഇന്റലിജൻസ് പറയുന്നു. അപ്പോ ഇമോഷൻസ് നമ്മൾ അതിനെ റെഗുലറൈസ് ചെയ്യുമ്പോൾ ചെയ്യുന്ന ആൾക്കാർ എന്ന് വെച്ചാൽ നമ്മുടെ വികാരങ്ങളെ തിരിച്ചറിയുകയും നമ്മളത് മറ്റുള്ളവരുടെ വികാരങ്ങൾ തിരിച്ചറിയുന്നത് പ്രധാന കൃത്യമായി മനസ്സിലാക്കണം. നമ്മുടെ വികാരങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നു, മറ്റുള്ളവരുടെ വികാരങ്ങളെ തിരിച്ചറിയുന്നു. എന്നിട്ട് അതനുസരിച്ച് നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. വേണ്ടത് അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നിടത്ത് പരസ്പരമുള്ള വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുന്നു. അപ്പോ അത് വേണമെങ്കിൽ എന്താണ് പരസ്പരം ക്രൂക്കഡ്നെസ്, കണ്ണിങ്നെസ്, ഡിസിസീവ്നെസ്, ചതി, വഞ്ചന, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല എന്നുള്ളതാണ്. എന്നുവെച്ചാൽ മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണൻ കാണിച്ചു പോലെയുള്ള തരികിടകളൊന്നും നമ്മുടെ സാധാരണ ജീവിതത്തിൽ പരസ്പരം കാണിക്കാൻ പാടില്ല. യുദ്ധരംഗത്ത് അത് ചെയ്തത് ശരിയെന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് യുദ്ധരംഗത്ത് അത് ചെയ്തത് ശരിയല്ലേ എന്ന് ചോദിച്ചാൽ, യുദ്ധരംഗത്ത് അത് ചെയ്തത് ശരിയാണോ? അല്ല. എന്തുകൊണ്ട്? യുദ്ധം തന്നെ ശരിയല്ലാത്ത കാര്യമാണ്. യുദ്ധമേ അസംബന്ധമാണെങ്കിൽ യുദ്ധത്തിൽ ചെയ്യുന്നതെല്ലാം അസംബന്ധമാണ്. അതുകൊണ്ട് യുദ്ധം ശരിയല്ലാത്തതുകൊണ്ട് യുദ്ധത്തിൽ ചെയ്ത കാര്യങ്ങളും ശരിയല്ല. അപ്പോൾ ഒരിക്കലും നമ്മൾ നമ്മുടെ സാധാരണ ജീവിതത്തിൽ ശ്രീകൃഷ്ണനെ പോലെയുള്ള കഥാപാത്രങ്ങളെയൊന്നും ഒരിക്കലും മാതൃകയാക്കാൻ പാടില്ല. അവരൊക്കെ റീസൈക്കിൾ ചെയ്ത് കളയേണ്ട കാലം എത്രയോ കാലമായി. റീസൈക്കിൾ ചെയ്ത് കളയേണ്ട സാധനങ്ങൾ, മനസ്സിലായോ? നമുക്കെന്താ വേണ്ടത്? കമ്മ്യൂണിക്കേഷന് ഇത് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അവിടെ പരസ്പര വിശ്വാസത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ പ്രവൃത്തിയിൽ നമ്മൾ പരസ്പര വിശ്വാസത്തിൽ പോകും. അപ്പോൾ സാറിന് പറയാറുണ്ടല്ലോ, പരസ്പരം അറിഞ്ഞ് പെരുമാറുക. മനുഷ്യർ പരസ്പരം അറിഞ്ഞ് പെരുമാറും. അങ്ങനെ അറിഞ്ഞ് പെരുമാറുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? പരസ്പര വിശ്വാസം ഉണ്ടാകുന്നു, പരസ്പരം ഉൾക്കൊള്ളാൻ കഴിയും. ഉൾക്കൊള്ളുക എന്ന് പറയുന്ന ഒന്നുണ്ട്, പരസ്പരം മനസ്സിലാക്കി ഉൾക്കൊള്ളും. അങ്ങനെ പരസ്പരം ഉൾക്കൊള്ളുമ്പോൾ എന്ത് വരുന്ന ഒരു സ്മൂത്തായ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? പരസ്പരം മനുഷ്യന് വിട്ടുവീഴ്ചകൾ ചെയ്യാൻ കഴിയും. വിട്ടുവീഴ്ചകൾ ചെയ്യുക, വാശി പിടിച്ച് അവനെ തോൽപ്പിക്കാനും ഞാൻ ജയിക്കാനും അല്ല ശ്രമിക്കുന്നു, മറിച്ച് പരസ്പരം വിട്ടുവീഴ്ചകളിലൂടെ പൊരുത്തപ്പെട്ടു പോകാൻ ശ്രമിക്കും. അപ്പൊ സംഘർഷങ്ങളില്ലാതെയാവും. അപ്പോൾ ഒരു ചെറിയ സമൂഹമായാലും കുടുംബമായാലും ചെറിയ കുറച്ചുപേരായാലും ഒരു വലിയ സമൂഹമായാലും എന്ത് വേണം, അവിടെ സംഘർഷമില്ലാതെ എന്ന് വെച്ചാൽ മനുഷ്യർക്ക് സമാധാനമായിട്ട് സന്തോഷമായും ജീവിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഇമോഷണൽ ഇന്റലിജൻസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടിട്ട് നമ്മുടെ ഇമോഷൻസിനെ തിരിച്ചറിയുകയും അതിനെ റെഗുലേറ്റ് ചെയ്യുകയും അതിനെ മാനേജ് ചെയ്യുകയും, അത് നമ്മുടേത് മാത്രമായിരിക്കും. ഇതെല്ലാം ഗുരുവിന്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കാമെന്നുള്ള കാര്യങ്ങളാണ്. ഈ ഇമോഷൻസിനെ റെഗുലേറ്റ് അതിന്റെ ഫ്രീക്വൻസിയും ഇന്റൻസിറ്റിയും റിക്കവറി പീരീഡ് നമ്മൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ അത് കുറഞ്ഞു കുറഞ്ഞു വരും. അതൊക്കെ ശരിയാണ്. പറയുന്നതൊക്കെ മൈൻഡ്ഫുൾനെസ് എന്നൊക്കെ പറയും. മൈൻഡ്ഫുൾനെസ്, അതിനാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. നമ്മള് അതായത് ഏതെങ്കിലും ഒരു വികാരം നമ്മളെ ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ, നമ്മളെ ഉപദ്രവിക്കുന്നുണ്ട്, നമ്മുടെ തന്നെ വികാരം, അപ്പോ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന അല്ലാണ് അതിനെ വാച്ച് ചെയ്യുക, വെയിറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മുടെ വികാരങ്ങൾക്കനുസരിച്ചുള്ള റിയാക്ഷൻ നമ്മളിൽ നിന്നുണ്ടാകാതിരിക്കുക. റിയാക്ഷൻസ് ഒന്നും ഉണ്ടാകരുത്, ആക്ഷനും റിയാക്ഷനും ഒന്നും ഉണ്ടാകരുത്. പക്ഷെ ഇമോഷണൽ ഇന്റലിജൻസ് പ്രധാനമായി പറയുന്ന ഒരു കാര്യം ഞാൻ മനസ്സിലായോ, ഈ അത് ഈ സ്പിരിച്വൽ ഹലൂസിനേഷൻ അല്ല അവിടെ പറയുന്നത്. അവിടെ എന്താ പറയുന്നത്? ഞാൻ എന്റെ വികാരങ്ങളെ കൈകാര്യം ചെയ്യുക, അതിനെ നിയന്ത്രിക്കുക, ഞാൻ ഇതിൽ നിന്നെല്ലാം മുക്തനായിരിക്കുക എന്ന് പറയുന്ന ഒരു ഹലൂസിനേഷൻ. അവിടെ പറയുന്ന അതല്ല. എനിക്ക് ഒന്ന് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാനും നീ കൂടെ ചേർന്നാലേ സംഗതി വിജയിക്കത്തുള്ളൂ. മനസ്സിലായോ? എന്നുവെച്ചാൽ എന്റെ വിചാരങ്ങളെയും വികാരങ്ങളെയും ഞാൻ മനസ്സിലാക്കുന്നത് പോലെ പ്രധാനമാണ് അന്യന്റെ വികാരങ്ങളും വിചാരങ്ങളും മനസ്സിലാക്കുക. ഇത് വെറുതെ മനസ്സിലാക്കുകയല്ല, ആ മനസ്സിലാക്കുന്നതിനനുസരിച്ച് നമ്മൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എങ്ങനെ? തുറന്ന മനസ്സോടുകൂടി, സത്യസന്ധമായി. അപ്പോ നമുക്ക് തുറന്ന് സംസാരിക്കാനും തുറന്ന് പെരുമാറാനും കഴിയണം. മറ്റങ്ങനെയല്ല, ഉള്ളിൽ ഒന്ന് വെച്ചുകൊണ്ട്, മനസ്സിലായോ? ഇത് ഇതില് ബേസിക്കായി അംഗീകരിക്കേണ്ട കാര്യം ഇമോഷൻസ്. എനിക്കുള്ളതുപോലെ തന്നെ നിനക്കുണ്ട്. ഒന്ന് ഇന്റലിജൻസ്, അത് എനിക്കുള്ളതുപോലെ തന്നെ നിനക്കുണ്ട്, അത് അംഗീകരിക്കണം. അത് ശരിയാണ്. ഈ സംസ്കൃതത്തിലൊക്കെ പറയുന്നതിൽ ഉള്ള ഏറ്റവും വലിയൊരു ദോഷം മനസ്സിലായോ? എന്നുവെച്ചാൽ അത് കേവലം ഒരു വ്യക്തി കേന്ദ്രീകൃതമാണ്, സെൽഫ് സെന്റേർഡ് ആണ് ഈ പറയുന്ന മുഴുവൻ. ഇന്ന് ഇന്നത്തെ ഈ ചിന്താഗതി എന്ന് പറയുന്നത് സെൽഫ് സെന്റേർഡ് അല്ല. പിന്നെയോ സൊസൈറ്റി അല്ലാണ്, സോഷ്യൽ എന്ന് വെച്ചാൽ താൻ തന്റെ സംഗതികൾ ശരിയാക്കി എടുക്കുക എന്നുള്ളതല്ല. അങ്ങനെ ഒറ്റയ്ക്ക് ഒരാൾക്ക് ശരിയാകാൻ പറ്റത്തില്ല, ആർക്കും ഒറ്റയ്ക്ക് ശരിയാകാൻ പറ്റത്തില്ല. തന്നോട് ആരാണോ സഹകരിക്കുന്നത് അവനോടൊപ്പമേ തനിക്ക് ശരിയാകാൻ പറ്റും. അല്ല, നമ്മൾ വഴി പറയുന്നു ഞാൻ ആർക്കും ഒരു ഉപദ്രവം ചെയ്യാൻ പോകുന്നു, നിരുപദ്രവന്മാരെല്ലാം കൂടെ എന്നെ ഉപദ്രവിക്കുന്നു. നമ്മൾ സാധനം പറയാറില്ല, ഞാനൊരു നിരുപദ്രവകാരിയാണ്, എല്ലാവരും പറയുന്നതാണ് ഞാൻ നിർദോഷമാണ്, ഞാൻ ആർക്കും ഒരു ഉപദ്രവം ചെയ്യുന്നു, പക്ഷെ എനിക്ക് ഭയങ്കര ഉപദ്രവമാണ്. എല്ലാവരും പറയുന്നതാണല്ലോ. അപ്പോ സെൽഫ് സെന്റേർഡ് ആയി ചിന്തിക്കുകയാണ്, ഞാൻ കറക്റ്റ്, യുവമാരൊക്കെ പേശക്. സെൽഫ് സെന്റേർഡ് ആയിട്ടുള്ള ഒരു ചിന്തയാണ് ഇത്. നമ്മുടെ ഇമോഷൻസിനെ റെഗുലറൈസ് ചെയ്യാൻ നമുക്ക് കഴിയാത്തതുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്. എനിക്ക് ഒറ്റയ്ക്ക് ശരിയാകാൻ പറ്റത്തില്ല, എന്നോട് ആരാണോ സഹകരിക്കുന്നത് അവനോടൊപ്പമേ എനിക്ക് ശരിയാകാൻ പറ്റും. അപ്പൊ നമുക്ക് കുറ്റം വേറാണ്ട് തലയിൽ കൊണ്ടുവയ്ക്കാൻ പറ്റത്തില്ല. അപ്പോ ഈ പറയുന്ന ഒരു അവബോധം എനിക്കും അവനും വേണം, രണ്ടുപേർക്കും വേണം. ഈ രണ്ടും തമ്മിലൊരു പൊരുത്തം സംഭവിക്കുന്നിടത്ത് മാത്രമേ സമാധാനം ശാന്തിയൊക്കെ ഉണ്ടാകത്തുള്ളൂ. മറ്റൊരു ഒരാൾ സ്വയം വിചാരിക്കണം, ഞാൻ വലിയ ബുദ്ധിമാനാണ്, എനിക്ക് യവന്മാരെയൊക്കെ വൃഡിയാക്കാൻ പറ്റും എന്ന് ചിന്തിക്കുന്നതാണ് ക്രൂക്കഡ്നെസ്. എന്നിട്ട് തന്റെ ചിന്തയ്ക്ക് അനുസരിച്ച് പ്ലാനും പദ്ധതിയൊക്കെ ഉണ്ടാക്കുക, മറ്റുള്ളവരൊക്കെ വൃഡിയാക്കാൻ ശ്രമിക്കുക, കുറച്ചൊക്കെ വിജയിക്കുക, എന്നും വിജയിക്കുന്നു. അത് കഴിയുമ്പോ എന്ത് ചെയ്യും? തിരിച്ചറിയും. അത് കഴിയുമ്പോ തിരിച്ചറിയും കള്ളനാണ്. അപ്പൊ തിരിച്ചറിയുമ്പോ എന്ത് ചെയ്യും? അവിടെ റിട്ടാലിയേഷൻ സംഭവിക്കും. അപ്പൊ ഇത് അടിസ്ഥാനപരമായി ഇമോഷണൽ ഇന്റലിജൻസിൽ ചർച്ച ചെയ്യുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണോ തന്റെ ഇമോഷൻസ് താൻ മനസ്സിലാക്കുന്നതിനോടൊപ്പം മറ്റുള്ളവന്റെ ഇമോഷൻസും മനസ്സിലാക്കും. അപ്പൊ അവിടെയാണ് എമ്പതി എന്ന് പറയുന്ന ഒരു സംഗതി കിടക്കുന്നത്. അപ്പോ മറ്റുള്ളവന്റെ ഇമോഷൻസ് എങ്ങനെ മനസ്സിലാക്കും എന്ന് പറയുന്നത് എന്താണോ ഒരു ബെസ്റ്റ് ലിസണർ ആയിരിക്കുക. മറ്റുള്ളവൻ പറയുന്നത് ക്ഷമയോടെ കേൾക്കാൻ തയ്യാറാകുക. ഗുരു അങ്ങനെയായിരുന്നു. ആര് മുമ്പ് ചെന്ന് പറഞ്ഞാലും ഗുരു എല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. ഗുരുവിന്റെ ഏറ്റവും വലിയൊരു ഗുണമായി എല്ലാവരും പറയുന്നത് എല്ലാം കേട്ടുകൊണ്ടേ, ചിലപ്പോൾ വിഡിത്തമായിരിക്കും പറയുന്നത്, ചിലപ്പം എന്ത് പറഞ്ഞാലും ശരി അതെല്ലാം കേട്ടുകൊണ്ടേയിരിക്കും. അപ്പോ എന്ത് ചെയ്യും? ആ കേൾക്കുക എന്ന് വെച്ചാൽ മറ്റുള്ളവന്റെ ഇമോഷൻസ് മനസ്സിലാക്കുകയാണ്. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഗുരുവിന് ഉണ്ടാകുന്ന ആ മാനസികാവസ്ഥയാണ് എമ്പതി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോ എമ്പതിയുടെ വിശേഷത എന്താണോ, എമ്പതിയുടെ പ്രത്യേകത മറ്റുള്ളവന്റെ പ്രശ്നങ്ങൾ തന്റെ പ്രശ്നങ്ങളായി തിരിച്ചറിയുക, മറ്റുള്ളവന്റെ ദുഃഖം തന്റെ ദുഃഖമായി അറിയുക. അങ്ങനെ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ മറ്റൊരാൾക്ക് ഒരു ആശ്വാസം കിട്ടുന്നതാണ്. ആ എല്ലാ തരത്തിലും അവന്റെ പ്രശ്നങ്ങളൊക്കെ തന്റെ പ്രശ്നമായി അറിയുന്നതാണ് എമ്പതി. അവന്റെ ദുഃഖം തന്റെ ദുഃഖമായി അറിയുന്നതാണ് എമ്പതി. അത് കമ്മ്യൂണിക്കേഷനിലൂടെ സാധ്യമാവും. അതിന് താനൊരു ലിസണർ ആയാലേ പറ്റൂ. ആ അത് തന്നെ പറയുന്നതൊക്കെ അത് തന്നെയാണ്. അതിന്റെ എസെൻസ് ആണ് പറയുന്നത്. അതിന്റെ മെത്തേഡാണ് ഈ പറയുന്നത്. മറ്റേത് പറയുന്നത് അതിന്റെ തിയറി അതാണ്, അതാണ് അതിന്റെ തിയറി, അതിന്റെ ബേസ് അതാണ്. പക്ഷെ ഇമോഷണൽ ഇന്റലിജൻസ് പറയുന്ന അതിന്റെ ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ ആയാലേ നിങ്ങൾക്ക് അങ്ങനെ ആകാൻ പറ്റും. മറ്റുള്ളവന്റെ പ്രിയം തന്റെ പ്രിയമാണെന്ന് തിരിച്ചറിയണമെങ്കിൽ മറ്റുള്ളവനെ അറിയണം. മറ്റുള്ളവനെ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളൊരു ലിസണർ ആയിരിക്കണം. എന്നാലേ മറ്റുള്ളവനെ അറിയാൻ പറ്റും. അപ്പൊ നമ്മള് മറ്റുള്ളവനെ അറിയാൻ ശ്രമിക്കില്ല എന്ന് മാത്രമല്ല, നമ്മൾ സാധാരണ ചെയ്യുന്ന എന്താണ്, മറ്റുള്ളവനെ ഇവിടെ നമ്മൾ പൊട്ടിത്തെറിക്കും. മനസ്സിലായോ? അവനെ നമ്മൾ മനസ്സിലാക്കാൻ നമ്മൾ ഒരിക്കുന്നു അവസരം കൊടുക്കാറില്ല, മറിച്ച് എന്ത് ചെയ്യും, അവനോട് നമ്മൾ ചാടിക്കളിക്കാൻ നിൽക്കും. അവനെ കീഴ്പ്പെടുത്താൻ നോക്കും, തനിക്ക് അധീനത വാങ്ങി വെക്കാൻ പറ്റും. അവനെ വാതുറക്കാൻ സമ്മതിക്കത്തില്ല, അങ്ങോട്ട് നമ്മൾ ഫയർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണ്? നമ്മൾക്ക് അവന്റെ മേളിൽ നിൽക്കണം, നമ്മുടെ സൂപ്പർ ഈഗോ, അതിലവൻ കീഴ്പ്പെട്ടിരിക്കുന്നു. എല്ലാ റിലേഷൻസും കലങ്ങിപ്പോകുന്ന ഈ ഒരു പ്രശ്നം കൊണ്ടാണ്. ഇത് രണ്ടു കൂട്ടർക്കുമെങ്കിലോ, എന്റെ ഈഗോ അവനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നു, അവന്റെ ഈഗോ എന്നെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നു, ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. നമ്മൾ സാധാരണ അങ്ങനെ ചെയ്യും, മറ്റുള്ളവരെ കീഴ്പ്പെടുത്തിയിട്ട് സ്വയം ഒരു ഈഗോ സാറ്റിസ്ഫാക്ഷൻ നേടിയെടുക്കാൻ ശ്രമിക്കും. അതാണ് പ്രശ്നം. അപ്പൊ നമുക്ക് അല്പം ക്ഷമയില്ല മറ്റുള്ളവനെ കേൾക്കാൻ. അവൻ പറയുന്നത് എന്താണ്? മറിച്ച് മറ്റുള്ളവനെ കീഴ്പ്പെടുത്താനാണ് നമ്മുടെ ആഗ്രഹം എല്ലാ തരത്തിലും, വൈകാരികമായും ബൗദ്ധികമായും അല്ല. അപ്പൊ ഇത് പാടില്ലെന്നുള്ളതാണ് ഇമോഷണൽ ഇന്റലിജൻസ് പഠിപ്പിക്കുന്നത്. കേൾക്കുക, കേൾക്കുമ്പോ പ്രതികരിക്കാതിരിക്കുക. കേട്ടു കഴിഞ്ഞാലും പ്രതികരിക്കേണ്ട ആവശ്യമില്ല, അവിടെ വേണ്ടത് എമ്പതിയാണ്. അങ്ങനെ ഒന്നു കഴിഞ്ഞാൽ പരസ്പരം പ്രശ്നങ്ങളില്ല. പക്ഷെ ഇത് ഈ ആധ്യാത്മികത എന്ന് പറയുന്നത് പ്രശ്നങ്ങളില്ല, അതല്ലെങ്കിൽ എപ്പോഴും റിയാക്ഷൻ, ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ചെയിൻ പോലെ കണ്ടിന്യൂ. എല്ലാ വ്യക്തികളുടെയും ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്ന ഒരു പരാജയമാണ്, പ്രത്യേകിച്ച് ഈ സ്വാമിമാരുടെ. എന്തുകൊണ്ടാണ് പരാജയമാകുന്നത്? ഈ ആത്മീയത എന്ന് പറയുന്ന മനുഷ്യൻ മനസ്സിലാക്കുന്നത് സെൽഫ് സെന്റേർഡ് ആയ ഒരു കാര്യമൊന്നാണ്, സോഷ്യൽ അല്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ്. സെൽഫ് സെന്റേർഡ് ആയി വരുന്ന എല്ലാ ആത്മീയതയും പരാജയപ്പെടും. എന്തുകൊണ്ട്? അവനെ ശരിയാക്കാൻ ശ്രമിക്കുകയാണ്. എങ്ങനെ? അടുത്തിരിക്കുന്നവനെ കൺസിഡർ ചെയ്യാതെ ഒരു നേരെ തിരിച്ചാലും സോഷ്യൽ സ്വർണ്ണമാല സമർപ്പിക്കും. സമർപ്പിക്കുക അത് പ്രത്യേക ഗുരുവിന് വേണ്ടെന്ന് പറഞ്ഞതാണ്. സമർപ്പിച്ച മാറി കുറച്ചുണ്ടെങ്കിൽ സ്വർണ്ണമാല മിസ്സാകും. അപ്പോഴ് അവിടെ ഉണ്ടായിരുന്ന ഒരു ഭിക്ഷക്കാരനായിട്ടുള്ള ഒരാളിന് അവിടെ മാറ്റിച്ച് അയാളാണെന്ന് പറഞ്ഞു. ഒരു കരഞ്ഞെന്ന് പറയണം കുട്ടരോഗിയെ. ഇതൊക്കെ കഥകളാണ്, ഇതൊക്കെ സത്യമാണോന്ന് അറിയാൻ പറ്റില്ല കേട്ടോ. ഈ പൊതുവെ ഈ അനുയായികൾക്കൊരു ഒരു വിചാരമുണ്ട്, അവരുടെ കാഴ്ചപ്പാട് അനുസരിച്ച് അവര് വിശ്വസിക്കാനുള്ള ആളിനെ മഹത്വപ്പെടുത്താൻ വേണ്ടി കള്ളക്കഥകളുണ്ടാകും. അപ്പൊ ഇതൊക്കെ യഥാർത്ഥത്തിൽ സംഭവിച്ചാണോ? ഇത് ഇത്തരം കഥകളുടെ ഒന്നും ആവശ്യമില്ല. ഗുരുവിന്റെ മഹത്വത്തെ തിരിച്ചറിയുന്നതിന് ഇന്നീ പ്രചരിപ്പിക്കുന്ന ഒരു കള്ളക്കഥകളുടെ ആവശ്യമില്ല. ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നെ കുറിച്ച് ഒരുപാട് കള്ളക്കഥകൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ കേൾക്കുന്ന കഥകൾ നമ്മൾ പ്രചരിപ്പിക്കാതിരിക്കുക. അത് അതിന്റെ ഒരു കാലം കഴിഞ്ഞു. അങ്ങനെ കഥകൾ സത്യമാണോ അസത്യമാണോ എന്നും നമുക്കറിയത്തില്ല. പിന്നെ ഗുരുവിന്റെ മഹത്വം മനസ്സിലാക്കുന്നതിന് വേണ്ടി ഗുരു എങ്ങനെ ജീവിച്ചു, ഗുരു എന്ത് ചെയ്തു എന്ന് മാത്രം മനസ്സിലാക്കിയാണ്. ഗുരു എങ്ങനെയാ ജീവിച്ചത്, ഗുരു എന്താ ചെയ്തത്, അത് എവിഡന്റ് ആണെന്ന് നമ്മുടെ മുമ്പിൽ എന്താണ് അത് വ്യക്തമാണ്. അപ്പോ അത് വെച്ച് വേണം ഗുരുവിന്റെ മഹത്വത്തെ മനസ്സിലാക്കാൻ. അല്ല ഈ പറയുന്നത് പോലെ ആകാശത്തൂടെ പറന്നു പോയിരുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ഇങ്ങനെയുള്ള എന്താണ് പൊള്ളത്തരങ്ങൾ പറഞ്ഞിട്ട് അതിലൂടെ ഗുരുവിനെ മനസ്സിലാക്കാൻ പോയി കഴിഞ്ഞാൽ അത് അബദ്ധമായി അന്ധവിശ്വാസവും നമ്മൾ മിഥ്യാധാരണകളും വളർത്തിയെടുക്കുകയും ചെയ്യും. അപ്പോ ഗുരുവിന്റെ എന്താണ് ആ മാനവിക മുഖം അത് മനസ്സിലാക്കിയാൽ മതി. എങ്ങനെയാണ് ഗുരു മനുഷ്യരോട് ഇടപെട്ടത്? എന്താണ് ഗുരു മനുഷ്യർക്ക് വേണ്ടി ചെയ്തത്? ഗുരു എന്ത് മാറ്റമാണ് വരുത്തിയത്? അപ്പൊ ഗുരുവിന്റെ സമൂഹത്തോടുള്ള ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? ഗുരു എങ്ങനെ പ്രവർത്തിച്ചു? ഇത് മനസ്സിലാക്കിയാൽ മതി. ശരിക്കും പറഞ്ഞ ഇന്ന് സമൂഹം മനസ്സിലായോ? ഗുരുവിനെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു ഒക്കെ എന്തിന്റെ പേരല്ല, ഇന്നത്തെ സമൂഹം മൊത്തത്തിലുള്ള സമൂഹം ഗുരുവിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു ഗുരുവിന്റെ പ്രവൃത്തിയുടെ പേരിലാണ്. സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്തോ അതിന്റെ പേരിലാണ് ഗുരുവിനെ ബഹുമാനിക്കുന്നത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആകാശത്തൂടെ പറഞ്ഞ ഒരുപാട് സ്വാമിമാരൊക്കെ ആ കാലത്തുണ്ടായിരുന്നു ഇവിടെ. ഇന്ന് ആരെങ്കിലും ആരെങ്കിലും ഓർക്കുന്നുണ്ട? എല്ലാരും മറന്നുപോയി. ഇന്നെങ്കിൽ ഏതെങ്കിലും ചെതിരൊടിച്ച പുസ്തകങ്ങളൊക്കെ കാണും അവരുടെ പേരിൽ. ആരും ഇന്ന് ലൈവ് അല്ല. ഗുരു ഇന്ന് ലൈവായിരിക്കുന്നു. എന്തുകൊണ്ട്? അല്ലാതെ ഈ കേവലം അത്ഭുതങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കഥകളുടെ പേരിലോ അല്ല. ഗുരു തന്റെ ജീവിതം കൊണ്ട് ചില കാര്യങ്ങൾ സമൂഹത്തിൽ ചെയ്ത് കാണിച്ചു കൊടുത്തു, ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുത്തു. അതിന്റെ പേരിലാണ് എല്ലാവരും ഗുരുവിനെ ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും. ഇന്നും ആ ഗുരുവിന്റെ ആ പ്രവർത്തനങ്ങളുടെ പേരിലാണ്. അംഗീകരിക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കഥകളുള്ള ഒരുപാട് പേരിവിടെ ഉണ്ടായിരുന്നു. ഒരു പ്രൂഫില്ല. അതൊരു ഞാൻ സത്യനാരായണ സ്വാമി പറയുന്ന പല കഥകളും ആ കാലഘട്ടത്തിൽ കേട്ടിട്ടുണ്ട്. അതായത് ശരി, പിന്നെ അരിപ്പുറത്ത് കുമാരനാശൻ പിന്നെ അവിടെ ചിദംബരത്തുവാനായിട്ട് ആഗ്രഹിച്ചു. അതാണ് ശരിഞ്ഞ സമയമില്ലെന്നറിയില്ല. അപ്പൊ അത് ഗുരുദേവൻ എന്തോ വ്യവഹാരത്തിൽ വിട്ട് വൈകിപ്പോയി. അപ്പൊ ഗുരുദേവൻ നമുക്ക് പോകണ്ടേന്ന് ചോദിച്ചു. അപ്പൊ ശരിഞ്ഞ സ്വാമിയുടെ അടുത്ത് കണ്ണടയ്ക്കാൻ പറഞ്ഞു, കണ്ണടച്ചു തുറക്കാൻ പറഞ്ഞപ്പോ ചിദംബരത്ത്. അതായത് സച്ചിദാനന്ദ സ്വാമിയുടെ അടിസ്ഥാനപരമായി സ്വാമി ധരിച്ചിരിക്കുന്നത് ഇത്തരം കള്ളക്കഥകൾ പറഞ്ഞ് ആണ് ഗുരുവിനെ വലുതാക്കേണ്ടതെന്നാണ്. പുള്ളി അങ്ങനെ ധരിച്ചിരിക്കുന്നത്. ഗുരു വീട്ടില് വരുന്ന സമയത്ത് അവിടെ കിണറില് ഒരാളിനെ വേലക്കാരനെ നിർത്തിയിട്ടാണ് മറ്റുള്ളവർക്ക് വെള്ളം കൊടുക്കുന്നത്. എല്ലാവർക്കും വരാൻ ഡയറക്റ്റ് വരാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഗുരു വന്നതിന് ശേഷം അത് എല്ലാവർക്കും അന്ന് വെള്ളം എപ്പോഴാണ് ആവശ്യത്തിന് എടുക്കാനുള്ള തുറന്നു കൊടുക്കുന്നത്. സാമീപ്യത്തിന്റെ അല്ല, ബെനഫിറ്റ് ഓഫ് ഡൗട്ട് ഉണ്ടാകുന്നു. അത് എന്ത് വേണേ പറയാം. പക്ഷെ ഭക്തന്മാര് ഭയങ്കര ശ്രദ്ധയോടുകൂടിയിട്ടാണ്. അതായത് സെന്റ് പോളിന്റെ സുവിശേഷം ഉണ്ടല്ലോ, അതായത് പറയുന്നുണ്ടെന്നാണ്. ഇപ്പൊ അത് കിട്ടാനില്ല. നിന്നെ മഹത്വപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ എന്ത് കള്ളവും പറയും. അപ്പൊ അയച്ചിട്ടുണ്ട് സെന്റ് പോളിന്റെ സുവിശേഷം. ഞങ്ങൾ എന്ത് കള്ളവും പറയും. അത് വേറെ സ്വയം തെറ്റിക്കാൻ പറ്റിയില്ല. അല്ല, അത് അങ്ങനെ പറയുന്നു എന്നാണ്. അതുപോലെയുള്ള ഒരു നിലപാട് എടുത്തിട്ട് എടുക്കുന്നത് അതിന്റെ ആവശ്യമില്ല. അതല്ലാതെ തന്നെ എന്താണ് സമൂഹം അംഗീകരിക്കുന്നു. വേറെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പൊ നമ്മൾ ഈ പഞ്ചാബ് ഹരിയാന അവിടെയൊക്കെ പോയി കഴിഞ്ഞാലേ ആ ഒരു എന്താണ് ഇപ്പൊ ഈ പേഴ്സണൽ കോഡ് എന്നുള്ളത് അക്സെപ്റ്റബിൾ അല്ല. വിരക്ത മഹാത്മാക്കൊക്കെ ഈ ക്രിസ്ത്യൻ ഇൻഫ്ലുവൻസ് കേരളത്തിൽ കൂടുതലായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ഇത് വന്നതെന്ന് എനിക്ക് സ്വയം തോന്നിയിട്ടുണ്ടോ. ഇപ്പൊ ഈ ഇടുക്കിയിലൊക്കെ ഞാൻ കുറേ ഉണ്ടായിരുന്നില്ല. ആ ഒരു തരത്തില്. പക്ഷെ പിന്നെ നമുക്കത് നല്ലതോ തെറ്റോന്നല്ല, ഇറ്റ് ഈസ് എ റിലീജിയസ് ലൈഫ് നോ. ഇറ്റ് വിൽ ഹെൽപ് ഫോർ പീപ്പിൾ കം ടു ദ ട്രൂത്ത് എന്ന് പറഞ്ഞത്. അല്ല വേറെ ഒരു കാര്യമുണ്ട് സ്വാമിജി, ഇതിന്റെ ഒരു ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അരക്കാമോ അരാക്ക് അങ്ങനെ ഒരു ഭാഷ കൊണ്ടാണ് ഈ ക്രൈസ്റ്റ് ഉപയോഗിച്ചത്, അരാക്ക് ഭാഷയാണ് ഉപയോഗിച്ചത്. അത് പിന്നെ എത്രയോ പിന്നെ ലാംഗ്വേജ് ചേഞ്ച് ചെയ്ത് ഗ്രഹിക്കണോ അതിലിതിലും പോയിട്ടൊക്കെ ഇരുന്നത്. അപ്പൊ ഇതിന്റെ ഒറിജിനാലിറ്റി പോയി. രണ്ടാമത്തെ കാര്യം, ഈ ബൈബിള് ക്രിയേറ്റ് ചെയ്തത് തന്നെ ആഫ്റ്റർ 300 years കഴിഞ്ഞ പിന്നെ ബൈബിൾ എഴുതുന്നത്. ആലോചിച്ച് ഗുരുദേവൻ ജീവിച്ചിരിക്കുന്നത് 300 years കഴിയുമ്പോഴത്തേന് ആ ഒറിജിനാലിറ്റി ഉള്ളതൊക്കെ പോയി. പിന്നെ ഈ ബൈബിള് എഴുതിയത് തന്നെ അതൊരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അവരാണ് എഴുതിയിരിക്കുന്നത്. അവരുടെ ബുദ്ധിയാണ്. അല്ലാതെ അപ്പൊ ആ റിയാലിറ്റി എന്നുള്ളത് നഷ്ടപ്പെട്ടു. അതില് 4 പേരുടെ സുവിശേഷം മാറ്റി വെച്ചിട്ടാണ് ബൈബിൾ ഉണ്ടാക്കുന്നത്. അതായത് പ്രീസ്റ്റ് ഉടനെ മുമ്പോട്ട് ഗ്രന്ഥമായിട്ട് പോകാൻ വേണ്ടി ഇതൊക്കെ മതി, ഇത്തരം കാര്യങ്ങൾ മതി. അതുകൊണ്ട് പിന്നെ അതിന്റെ കൂടെ കുറച്ച് ഈ ഫിലോസഫി റിച്വൽസ് അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ റിലീജിയസ് എന്ന് ഉദ്ദേശിക്കുന്നത്. കുറച്ച് കണ്ണിങ്നെസ് ഉള്ള കുറെ പൊളിറ്റീഷ്യന്മാരും കുറെ സമ്പത്തും ഒക്കെ വരുമ്പോഴത്തേക്കും മതത്തെ പ്രചരിപ്പിക്കാം. അപ്പൊ അതൊരു ഓർഗനൈസ്ഡ് ആയി അങ്ങനെ നടക്കുന്നു. അപ്പൊ അത് വേറൊരു വശമാണ്. ഇപ്പോ നമ്മള് പറഞ്ഞു വരുന്ന കാര്യം എന്താണ്? ഇമോഷൻ ഇന്റലിജൻസിനെ കുറിച്ച്, ബൈബിളിനെ കുറിച്ചല്ല. അപ്പോ അവിടെ ഞാൻ പറഞ്ഞു വന്ന എന്താണ്, നിങ്ങൾ വിഷയം മാറ്റിക്കൊണ്ടു പോകുന്നു. അപ്പൊ സെൽഫ് സെന്റേർഡ് ആയിട്ടുള്ള ഈ എന്താണ് ഈ സ്പിരിച്വലിസം എന്ന് പറയുന്നത് ഒരിക്കലും എന്താണ് നമുക്ക് ആ സ്പിരിച്വൽ സൊസൈറ്റിയില് ഒരിക്കലും ഹാർമണി ഉണ്ടാകത്തില്ല. എല്ലാവരും എന്ത് ചെയ്യുന്നു, അവനവന്റെ സ്വാർത്ഥതയായി കാണുന്നു തന്റെ ആത്മീയത. എന്റെ ആത്മീയത എന്ന് പറയുന്നത് എന്റെ സ്വാർത്ഥതയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞ അത്തരം സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരു ഹലൂസിനേഷനാണ്, ഇല്യൂഷനാണ്. അത് അവർക്കൊരു സമാധാനം കൊടുക്കത്തില്ല, ഒരിക്കലും കൊടുക്കത്തില്ല. ഇവിടെ ഈ ശിവഗിരിയിൽ സമാധാനമുള്ള ഏതെങ്കിലും ഒരു സ്വാമി ഉണ്ടോ? ഉണ്ടോ? ഇല്ലയോ? ആർക്കും ഉണ്ടാകത്തില്ല. സ്പിരിച്വാലിറ്റി ഇല്ലെന്ന് വെച്ചുകൊണ്ട് എല്ലാവർക്കും സ്പിരിച്വലായ കാഴ്ചപ്പാടൊക്കെ ഉണ്ട്, പക്ഷെ ആർക്കും സമാധാനം ഉണ്ടാകത്തില്ല. കാരണം എപ്പോഴും എന്താണ് അവന്റെ ഉള്ളിലൊരു അടുത്തിരിക്കുന്നവനോടുള്ള ഒരു ഫൈറ്റിംഗ് നേച്ചറാണ്. എന്തുകൊണ്ട്? സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അത് സോഷ്യലാണ്. എന്നുവെച്ചാൽ അത് ഒരാൾക്ക് ആയിട്ട് ഒരിക്കലും അത് നേടാൻ പറ്റിയില്ല. അപ്പോ അത് നേടണമെങ്കിൽ എന്ത് വേണം? ആരാണോ തന്നോട് സഹകരിക്കുന്നത് അവൻ സ്പിരിച്വലായ അവനും തനിക്കും ഒരേപോലെ പ്രോഗ്രസ് ഉണ്ടായാലേ അവിടെ ഒരു ഹാർമണി ഉണ്ടാവും. ഒരു വ്യക്തി സമാധാനം എന്ന് പറയുന്നത് വെറും ഒരു മിറേജാണ്, മരുമരീചികയാണ്, നടക്കുന്ന കാര്യമില്ല, ഒരിക്കലും നടക്കില്ല. രണ്ടുപേരുണ്ടെങ്കിൽ പ്രോഗ്രസ് രണ്ടുപേരും ഒരുമിച്ച് സംഭവിച്ചാലേ പറ്റും. അതിന് എന്താണ് നമ്മുടെ ഹ്യൂമൻ എവല്യൂഷൻ പോലും ആ തരത്തിലാണ് സംഭവിച്ചിരിക്കുന്നു. കാരണം നമ്മുടെ ഹ്യൂമൻ ആകുന്നതിന് മുമ്പ്, ഈ ഒരു സ്പീഷീസ് ആകുന്നതിന് മുമ്പെന്ന് വെച്ചാൽ മൃഗങ്ങളായിരുന്നു, പരസ്പരം ആക്രമിക്കുന്ന മൃഗങ്ങൾ. അപ്പൊ ഒരാൾക്ക് മാറിയിരിക്കാൻ പറ്റത്തില്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു സ്പീഷീസ് ആയി മാറി കാലം ലക്ഷങ്ങളുണ്ട്. അപ്പോഴും മനുഷ്യൻ എന്തായത്, പരസ്പരം പോരടിച്ച പൊരുത്തപ്പെട്ടല്ല. ആ പോരടി പിന്നെ അവസാനം ഗ്രൂപ്പുകളായി, പിന്നീട് ഇൻ ഗ്രൂപ്പില് ചില ധാരണകൾ ഉണ്ടാക്കി എന്ന് വിചാരിച്ച് സൗഹാർദ്ദമല്ല നിലനിൽപ്പിന് വേണ്ടി ചില ധാരണകൾ ഉണ്ടാക്കി. അങ്ങനെ മനുഷ്യൻ വളർന്ന് വളർന്ന് ഈ യുദ്ധങ്ങളെല്ലാം കുറച്ച് കുറച്ച് കൊണ്ടുവന്നു. നമ്മുടെ പുരാണങ്ങളും സാഹിത്യമൊക്കെ നോക്കുക, എന്താണ് ഇത് മുഴുവൻ? ഈ സാഹിത്യം മുഴുവൻ എന്താണ്? യുദ്ധങ്ങളാണ്, വാറാണ്. ഇത് മനുഷ്യന് ഗുണമുള്ള കാര്യമാണ്. ശ്രീകൃഷ്ണന്റെയും രാമന്റെയൊക്കെ കഥകളിൽ എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? അവരുടെ മുഖത്ത് അവരെ എത്ര പേരെ കൊന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ്. ശ്രീകൃഷ്ണൻ ജനിച്ചപ്പോഴേ കൊല തുടങ്ങി, തൊട്ടിൽ കിടക്കുമ്പോഴേ കൊന്നെന്നാ പറയുന്നു. ആണ്, പക്ഷെ അങ്ങനെയാണെന്ന് അവതരിപ്പിച്ചത്. കൊല്ലുക എന്ന് പറയുന്നത് ഒരാളുടെ ക്രെഡിറ്റ് ആയി കാണാം. അത് ആ കാലത്തിന്റെ സവിശേഷതയാണ്, മനസ്സിലെ. അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഇപ്പൊ എന്തായി, മനുഷ്യൻ യോജിച്ചു വരുന്നതും പൊരുത്തപ്പെടുന്നതും അങ്ങനെ മനുഷ്യനെ ചിന്തിക്കാൻ തുടങ്ങി. അപ്പൊ പഴയ ഈ സെൽഫ് സെന്റേർഡ് സ്പിരിച്വാലിറ്റി അന്നത്തെ സ്പിരിച്വാലിറ്റിയാണ്. എന്താണ്, ഋഷിമാരെന്നും മുനിമാരെന്നും ഒക്കെ പറഞ്ഞ് നേരെ കാട്ടിപ്പോവുക, താടിയും മുടിയൊക്കെ വളർത്തി അങ്ങനെ ജീവിക്കുക, കാണുന്ന പെണ്ണുങ്ങളെയൊക്കെ റേപ്പ് ചെയ്യുക, ഇതൊക്കെയാണ് ഇവരുടെ പരിപാടികൾ അല്ലേ? ഋഷിമാരെയൊക്കെ ചരിത്രം നോക്കുക, മര്യാദയ്ക്ക് ജീവിച്ച ഒരുത്തരെങ്കിലും ഉണ്ട്. അന്നത്തെ ഒരു കൾച്ചറാണത്. അതൊക്കെ പോയി, ആ കാലമൊക്കെ പോയി. ഇന്നങ്ങനെ അല്ല. എന്താ ചിരിക്കുന്നു? ഞാൻ പറഞ്ഞത് ഉള്ളതല്ല. ഏതെങ്കിലും അങ്ങനെ ചെയ്യാത്ത ഒരു ഋഷിയെ കാണിച്ചു, ഏതെങ്കിലും ഒരു ഋഷി. നിങ്ങൾ പുരാണങ്ങൾ എടുത്ത് വായിച്ചു നോക്കണം. അവിടെ എന്താ നടന്നത്? അത് ശരിക്കും പോക്സോ കേസ് എടുക്കേണ്ട ഒരു സംഭവമാണ്. ശരിക്കും പോക്സോ ആണ് അത് കേസ്. ഞാനീ കാര്യം നിങ്ങളോട് പറയല്ല, ഞാനീ കാര്യമേ വള്ളിക്കാവിലെ ഇരുന്ന് പറഞ്ഞു. ഇയാള് ചെയ്തത് എന്താണ്, ആ മുക്കുവ പെണ്ണിനോട് ചെയ്തത് അത് റേപ്പാണ് ചെയ്തത്, അത് പോക്സോ ആണെന്നൊക്കെ ഞാൻ പറഞ്ഞു. എന്നെ അവര് തല്ലാതെ വിട്ടെന്ന്. ഞാനിവിടെ ഇരുന്ന് ആണുങ്ങളുടെ മുമ്പേ ഇരുന്ന ഞാൻ പെണ്ണുങ്ങളുടെ മുമ്പേ ഇരുന്ന ഈ കാര്യം പറഞ്ഞു. ഇങ്ങനെ തന്നെ പറഞ്ഞു, ഇതേ വഴി തന്നെ പറഞ്ഞു. ഇല്ല, കൊച്ചു പെണ്ണിന് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഋഷിയുടെ പണി. എന്നിട്ട് ഈ വ്യാസം ചെയ്തത് ശരിയാണ്. വ്യാസന് ഇതേ പണി തന്നെ ചെയ്ത്. എന്താണ്, അമ്പ അംബിക അമ്പാരിയെ കൊണ്ടുവന്നിട്ട് തന്നെ ഇഷ്ടമില്ലാത്ത പെണ്ണിനെ റേപ്പ് ചെയ്ത ഒരു സന്താനത്തെ ഉണ്ടാക്കി. അയാൾക്കാണ് എന്ത് പറ്റിയത്? അന്ധനും കുഷ്ഠമൊക്കെ വന്നില്ലേ? ഇതൊക്കെ ചെയ്യാമോ ഒരു പുരുഷനും ഒരു സ്ത്രീയോട് അങ്ങനെ കാണിക്കാമോ? അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഇതൊക്കെയാണ് പുരാണങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. ഇതിനെയാണ് നിങ്ങൾ പറയുന്നത് എന്ത്? സനാതന ധർമ്മം. അപ്പൊ ഈ കഥാപാത്രങ്ങളൊക്കെ അസംബന്ധമാണ്. ഇത് ഞാനിങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സൂക്ഷിക്കുന്ന എന്തോന്ന്, തല്ലി കൊല്ലുമായിരിക്കും, പോട്ടെ തീർന്നു, നമ്മുടെ ഇടപാട് തീർന്നല്ലോ. പറയാനുള്ള എവിടെ ആയാലും പറയുന്നു, ആരുടെ മുഖത്ത് നോക്കും പറയുന്നു. അതിനെന്താ കുഴപ്പം? അതൊരു കഥാപാത്രം, ഭഗവാൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം പറയുന്നു. അപ്പൊ നമ്മളതിനെ നിഷ്പക്ഷമായി വിലയിരുത്തണം. ഇതൊക്കെ ശരിയായ കാര്യങ്ങളാണോ പണ്ട് നടന്നത്? മുനിമാരും അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തിറങ്ങി പറയാൻ പറ്റില്ല കേട്ടോ. ബി ജെ പി കാരുടെ തല്ലിക്കൊല്ലും, അത് വേറെ കാര്യം. എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ട്, മനസ്സിലായോ? ഭീഷണിയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടില്ല എന്നുള്ളതേ ഉള്ളു. ആണോ, ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇനി പറഞ്ഞു കഴിഞ്ഞാ ഇനി ഇത് പറയണമെന്നുണ്ടെങ്കിൽ പ്രശ്നമാകുന്നു. ഞാൻ വ്യത്യാസം പറഞ്ഞു എന്നാ. അത് സ്വാമിമാര് പറഞ്ഞല്ലോ, അങ്ങനെ ഒരു കഥ ഉണ്ടാക്കി വെച്ചായിരുന്നു. അത് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, എന്റെ കൂടെ ഉണ്ടായിരുന്നവർക്ക് അറിയാമായിരുന്നല്ലോ ഞാൻ ആരാണെന്ന്. അപ്പോ അതൊക്കെ ഈ പറയുന്ന എന്താണ് കണ്ണിങ് പൊളിറ്റിക്സ്, കണ്ണിങ് പൊളിറ്റിക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുക പറയുന്നു. അതിപ്പോ നമുക്കതിലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അത് ഈ ആശ്രമം എന്ന് പറയുന്നത് അങ്ങേയറ്റം അധാർമ്മികരും കാപട്ടിക്കാരും ഒക്കെ അത് കയറി കൈകാര്യം ചെയ്യുകയും അതിന്റെ തലപ്പത്ത് വരികയും ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഏറ്റവും അധാർമ്മികമായ പ്രവൃത്തികൾ നടക്കും. അതിന്റെ മൂർധന്യത കണ്ടപ്പോഴാണ് ഞാൻ പ്രതികരിച്ചത്. അപ്പോ പിന്നെയുള്ള കാര്യങ്ങളൊക്കെ പരസ്യമാണ്. അപ്പൊ അത് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. അത് ആ കാര്യം പിന്നീട് പറയാം, കുറെയൊക്കെ പറഞ്ഞതുമാണ്. അപ്പൊ ഇവിടെ വരുന്ന പ്രശ്നം ഇതാണ്, ഈ നമ്മളീ പറയുന്നത് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന അവർ പറയുന്നത് നമ്മുടെ വികാരം നമ്മൾ മനസ്സിലാക്കുക മാത്രമല്ല, നമ്മളോട് സഹകരിക്കുന്നവന്റെ വികാരങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, അതനുസരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? സത്യസന്ധതയിലും ട്രാൻസ്പേരൻസിയിലും, ഓണസ്റ്റ് ട്രാൻസ്പേരൻസി എന്ന് പറഞ്ഞാൽ എന്താ മലയാളത്തിൽ പറയുമ്പോ സുതാര്യത, സുതാര്യതയിലും സുതാര്യതയിലൊക്കെ നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് ശാന്തി സമാധാനവും ഉണ്ടാകത്തുള്ളൂ. ഒന്നുകൂടെ പറഞ്ഞോട്ട്, ഒന്നുകൂടെ പറഞ്ഞോട്ട്. അങ്ങനെ എന്താണ്, നമ്മൾ പരസ്പരം അറിഞ്ഞ് മനസ്സിലാക്കി സത്യസന്ധമായി ഓണസ്റ്റിയായി പെരുമാറുമ്പം ഉണ്ടാകുന്ന ഒരു ശാന്തി സമാധാനം, ഇതിനെയാണ് പറയേണ്ടത് സ്പിരിച്വാലിറ്റി. മറ്റേത് സ്പിരിച്വൽ ഹാലൂസിനേഷനാണ്. മനസ്സിലായോ? ഇതിനെയാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അതില്ലെങ്കിൽ നിങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിൽ നിങ്ങൾക്കൊരിക്കലും നിങ്ങൾ സ്പിരിച്വൽ അല്ല. അപ്പൊ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഭാഗത്ത് ചർച്ച ചെയ്യുന്ന ഈ വിഷയമാണ്. അതുകൊണ്ടാണ് നമ്മളത് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഈ സെൽഫ് സെന്റേർഡ് ആണ്, അന്യനെ പരിഗണിക്കുന്നില്ല. ഗുരുവിന്റെ അല്ല, ഗുരു വ്യക്തമായി പറഞ്ഞു അവനവനാത്മ സുഖത്തിനായിരിക്കുന്നു. അവരെന്നെ കൂടെ പരിഗണിക്കണമെന്നുള്ളതാണ് ഗുരുവിന്റെ എപ്പോഴും, താൻ എപ്പോഴും അപരനെ പരിഗണിക്കണം. അത് ഈ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഈ വാക്കൊന്നും പറഞ്ഞില്ലെങ്കിലും ഗുരു പറയുന്നത് തന്നെയാണ്, നീ എപ്പോഴും അപരനെ പരിഗണിക്കണം. ഈ അപരനെ പരിഗണിക്കുന്ന ഒരു ആത്മീയത എന്ന് പറയുന്നത് നമ്മുടെ സനാതന ധർമ്മത്തിലൊക്കെ കുറവാണ്, ഇല്ലെന്ന് തന്നെ ആണ് പറയുന്നത്. അപ്പൊ ഈ അന്യനെ ഉപദ്രവിക്കരുതെന്ന് പറയുന്നത് എല്ലാരും പറഞ്ഞിട്ടുണ്ട്, മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്യനെ പരിഗണിച്ച് വേണം മുമ്പോട്ട് പോകാനെന്നുള്ള കാര്യം. അല്ലേ, നമ്മൾ മറ്റുള്ളവരുടെ ബോസാവുമ്പോഴും മറ്റുള്ളവനെ ഭരിക്കാൻ ശ്രമിക്കുമ്പോഴും അവന്റെ തോളിൽ കയറുമ്പോഴും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? അവനെ പരിഗണിക്കുന്നില്ല. അതാണൊരു പ്രശ്നം. ഇതാണ് ഈ ഇമോഷൻ ഇന്റലിജൻസിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് അവർ എന്താ ഉദ്ദേശിക്കുന്നത്? ഉദ്ദേശിക്കുന്ന വെച്ചാൽ അങ്ങനെ വരുമ്പോൾ സമൂഹത്തിലൊരു പൊരുത്തം ഉണ്ടാവും. അങ്ങനെ ഒരു പൊരുത്തം ഇത്തരം ആശയങ്ങളുണ്ട് സമൂഹത്തിൽ ഉണ്ടാവുന്നുണ്ട്, അത് വാസ്തവമാണ്. കാരണം മനുഷ്യ സമുദായം, ഒരുപാട് മനുഷ്യ സമുദായം ഇങ്ങനെ മാറി മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ഏറ്റവും നല്ല മനുഷ്യ സമുദായമാണ് നിലനിൽക്കുന്നതെന്നാണ് ആന്ത്രോപോളജിസ്റ്റുകൾ പറയുന്നത്. മനുഷ്യൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രശ്നങ്ങളും അതും ഇതൊക്കെ സമൂഹത്തിൽ പലയിടത്തും ഉണ്ടെങ്കിലും മനുഷ്യനെന്ത് ചെയ്യുന്നു? ഒരുപാട് പുരോഗമിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ല മോശമായി പോവുകയല്ല. നമ്മുടെ ഒരു പഴയ കാഴ്ചപ്പാടുണ്ടല്ലോ, എന്താണ് നമ്മുടെ ഈ പുരാണങ്ങളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന 99% അസംബന്ധങ്ങളാണ്. പറയുന്നത് എന്താണ്? ഇനി വരാൻ പോകുന്ന കലികാലമാണെന്ന്. കലികാലമല്ല വരാൻ പോകുന്നു, കലികാലമൊക്കെ കഴിഞ്ഞു പോയതാണ്. ഇനി വരാൻ പോകുന്ന നല്ല കാലമാണ്. അല്ല, കലികാലമല്ല ഇനി വരുന്നത്. പഴയ മോശം കാലത്തെ നേരിൽ കണ്ടുകൊണ്ട് അവർ എഴുതി വെച്ചാണ് ഇതാണ് ഇനി ഭാവി വരാൻ പോകുന്നത്. അങ്ങനെയല്ല. അപ്പോ ഈ കലികാലം ഇതെല്ലാം അസംബന്ധമാണ്. മനുഷ്യൻ നല്ല കാലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് അവിടെയാണ് ഇത്തരം നല്ല ആശയങ്ങൾ വരുന്നത്, മനസ്സിലായോ? എന്താ പറയാൻ വന്നു അതോടെ പറഞ്ഞു? ഞാൻ പറഞ്ഞത്, അതായത് നമുക്ക് സ്വാമിജി പറഞ്ഞവരെ ഇങ്ങനെ നല്ലൊരു പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ, ഒരാൾക്ക് നമുക്ക് വേണ്ടി ഡീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഐഡന്റിഫിക്കേഷൻ ഉണ്ടാകും. അവരുടെ ഡീൽ ചെയ്യാൻ പറ്റും. എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന വക്കറ കുത്തുന്ന അവരെ എങ്ങനെ ട്രസ്റ്റ് ചെയ്യാം? ട്രസ്റ്റ് അവിടെ ഒരു ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റത്തില്ല, ആരും വിശ്വസിക്കത്തില്ല. ചതിയനാണ് അവനെ, ഇവനെ അടുത്താൻ പറ്റില്ല എന്നേ കാര്യം. ഇവൻ മിടുക്കനാണ്, ബുദ്ധിമാനാണ്, കഴിവുള്ളവനാണ്, സാമർഥ്യമുള്ളവനാണ്, പക്ഷേ ക്രൂക്കഡാണ്. അതെ, അങ്കുലിമാൻ അയാള് പിന്നെ എന്താണ് ഒരു കൊലപാതകി. ഇതങ്ങനെയല്ല, അവരെക്കാളും വലിയ അപകടമാണ് ഈ ക്രൂക്കഡായ മനുഷ്യര്, കണ്ണിങ്ങായ മനുഷ്യര്. പുറമെ ഇങ്ങനെ തിരിച്ചേ കാണിക്കും, അവന്റെ ഉള്ളിൽ എന്തായിരിക്കും? അവനാരും വിശ്വസിക്കത്തില്ല, എളുപ്പം മനസ്സിലാകും ആൾക്കാർ ഇവൻ വളരെ ക്രൂക്കട്ടാണ് ഇവനോട്. അതൊക്കെ ഒരു അഭിമാനമായി കൊണ്ടു കിടക്കും ആൾക്കാർ. ക്രൂക്കട്ടായിരിക്കുന്നതാണ് എന്റെ സാമർഥ്യം, കഴിവും. എന്തുകൊണ്ട്? പണ്ട് ഭഗവാൻ അങ്ങനെ ആയിരുന്നില്ല, പിന്നെ എനിക്കെന്താ ആയാലെന്ത് എന്ന് ചിന്തിക്കും. മനുഷ്യന്റെ സാധാരണ ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും യുദ്ധമല്ല. അവിടെ ആരും കൊല്ലാനും കൊല്ലപ്പെടാനും പോകുന്നില്ല, ആരും ജയിക്കാനും തോക്കാനും പോകുന്നില്ല. മനുഷ്യരെന്ന് പറയുന്നത് സഹകരിച്ച് യോജിച്ച് ജീവിക്കേണ്ടവരാണ്. ഇതാണ് ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. പൂർണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.